ആകാശം ശബ്ദ തന്മാത്രയാണെന്നൊക്കെ പറയുന്നത് ഇതാണ്. നമ്മളിപ്പോ രണ്ടുപേരും സംസാരിക്കുന്നു, ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിലൂടെ ശബ്ദം എന്ത് ചെയ്യുന്നു, അങ്ങെത്തുന്നു. അപ്പൊ വിചാരിച്ചെന്താണ്, ഇത് ആകാശത്തിന്റെ ഗുണമാണ്. വെറുതെ ചുമ്മാതെ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ. അതിനാൽ ശബ്ദത്തിന് ആകാശമായിട്ടൊരു ബന്ധമില്ല. ആകാശം എന്ന് പറയുന്ന ഗ്യാപ്പാണ്. പിന്നെ ശബ്ദം സഞ്ചരിക്കുന്നത് വായുവിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ശബ്ദ തരംഗങ്ങൾ. അതിന് ആകാശം എന്ന് പറയുന്നതായിട്ട് അത് ബന്ധമൊന്നും. എന്നാലും പഴയകാലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് ഇടിവെട്ടും ഇടിമിന്നലും ദൂരെ നിന്ന് ശബ്ദം നമ്മുടെ അടുത്ത് എത്തുന്നു. അപ്പൊ ഇത് ആകാശത്തോടെ സഞ്ചരിച്ചു. ഇങ്ങനെയൊക്കെ വന്ന പഴയ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയാണ്, തെറ്റെന്നല്ല അത്. അന്നത്തെ കാലഘട്ടത്തിൽ അവരങ്ങനെയൊക്കെ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈ ആകാശവും ശബ്ദവുമായിട്ട് ബന്ധപ്പെടുത്തിയത്. അതിനപ്പുറം അതിന് പ്രത്യേകിച്ച് ശബ്ദവും ചെവിയുമായിട്ട് ബന്ധപ്പെടുത്തിയത്. ആ അത് അത് യഥാർത്ഥമാണല്ലോ, ചെവിയോണ്ടല്ലേ ശബ്ദം കേൾക്കുന്നു, അത് യഥാർത്ഥമാണ്. ആകാശവുമായി ബന്ധപ്പെടുത്തുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ശബ്ദവും ഊർജ തരംഗങ്ങളാണ് പരമാവധി എന്ന് പറയുന്നത്. എന്താണ് ശബ്ദം? ഊർജ തരംഗങ്ങളാണ്. ഊർജ തരംഗങ്ങൾ സഞ്ചരിക്കുന്നതിനൊരു മീഡിയ വേണം, അതാണ് വായു. വായുവിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയ നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയാണ് റേഡിയോ തരംഗങ്ങളും മറ്റ് സഞ്ചരിക്കുന്നത്. അതിന്റെ മീഡിയ മാറ്റുകയാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം ഉപയോഗിച്ച് അതിനെ കാന്തിക തരംഗങ്ങളാക്കി മാറ്റും, അതൊരു മീഡിയം. അപ്പോൾ വായു ഇല്ലാത്തടത്തോ സഞ്ചരിക്കും. അല്ലാതെ ശബ്ദത്തിനും ആകാശമായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ബന്ധമൊന്നും, ബാക്കിയുള്ളതിനൊക്കെ ഉള്ള ബന്ധമേ ഉള്ളൂ. വായു കൂടുതലൊന്നും ഇതെല്ലാം ആകാശത്തിലുണ്ട്. ഭൂമി ഗന്ധരൂപത്തിലിരിക്കുന്നു പറയാൻ എന്താ കാര്യം? പഴയകാലത്ത് മഴ പെയ്യുമ്പോഴത്തേക്ക് അത് എന്താ മഴ ഒരു സ്മെല് വരും. ഇരുപത്തിട്ട് പറഞ്ഞ ഭൂമിയുടെ ഗുണം ഗന്ധമാണ്. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? അനേകം മൂലകങ്ങൾ ചേർന്ന ഒരു വസ്തുവാണ്. നിരവധി മൂലകങ്ങളുള്ളതാണ് ഭൂമി. അതിനകത്ത് കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം ഉണ്ട്, സർവമൂലകങ്ങളും ഉണ്ട്. അപ്പോ അത് ഗന്ധം എന്നൊക്കെ പറയുന്ന പഴയകാലത്ത് ഇങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ഒരു സാമാന്യമായ ബുദ്ധി അതനുസരിച്ചാണ്. മായയിൽ നിന്ന് തന്മാത്ര ഉണ്ടായി എന്ന് പണ്ട് പറയും. മായയിൽ നിന്നങ്ങനെ തന്മാത്ര ഉണ്ടാകുന്ന പറയുന്നതിനൊന്നും പ്രത്യേകിച്ചൊരു അർത്ഥമില്ല. അങ്ങനെ പറയുന്നത് തന്മാത്ര എന്ന് പറയുന്ന മൂലകങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ അതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത്? ഇന്നത്തെ മൂലകങ്ങൾ പഴയ തന്മാത്ര എന്നതിനൊക്കെ മൂലകങ്ങളായിട്ടെടുത്ത് അത് എടുക്കാൻ പറ്റില്ല. കാരണം പണ്ട് തന്മാത്ര എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണേ ഉള്ളൂ, ഇന്ന് മൂലകങ്ങൾ എത്രയുണ്ട്? 28 118 അപ്പൊ പിന്നെ അഞ്ച് മൂലകങ്ങൾ വെച്ചുകൊണ്ട് ഇന്നങ്ങനെ കാര്യങ്ങൾ നടത്തും. അഞ്ച് തന്മാത്ര വെച്ചുകൊണ്ട് മൂലകങ്ങൾ കൂടിച്ചേരുന്നതാണ് ഇതെല്ലാം നമ്മുടെ ശരീരം ഉൾപ്പെടെ. അതെവിടെ നിന്നുണ്ടായി? അങ്ങനെ ഊർജത്തിൽ നിന്നുണ്ടായി, എനർജിയിൽ നിന്നാണ് ഉണ്ടായത്. എനർജിയുടെ വികാസത്തിൽ സംഭവിച്ചാണ് അവിടെ എന്തോ മായ മായയായിട്ടൊന്നും അതിനൊരു ബന്ധമില്ല. ഇതൊക്കെയാണ് ഇന്നും മനുഷ്യൻ പഠിക്കുന്നത്. ഇതൊന്നും പഠിക്കുന്നതിനൊരർത്ഥമില്ല. മായയിൽ നിന്നും മൂലകങ്ങൾ ഉണ്ടായി എന്നൊക്കെ പഠിച്ചാൽ എന്താണ്? മീനിങ്ലെസ് ആണ്. ഊർജ പരിണാമത്തിൽ മൂലകങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശരി, അത് തന്നെ സയൻസിന് കൃത്യമായി വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഒരു ഏകദേശ പഠനമാണ് അവിടെ ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ആണ്, അതായത് അങ്ങനെ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാവാൻ പറ്റില്ല, അത് വെറും ഗുണങ്ങളാണ്. തന്മാത്ര എന്നത് മനുഷ്യൻ അത്രയും സൂക്ഷ്മമായ അവസ്ഥയിലുള്ള ഘടകങ്ങളാണ്. സൂക്ഷ്മ അണു എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ്, ഒരു സങ്കല്പനമാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് ഇത് എന്തു ചെയ്തു എല്ലാം കൂടി കൂടിച്ചേർന്നു, ഈ അഞ്ച് തന്മാത്രകളും കൂടിച്ചേർന്നു, മായ തന്മാത്ര തന്മാത്രകളിൽ നിന്ന് കൂടിച്ചേർന്നു ഈ സ്ഥൂല ഭൂതങ്ങളുണ്ടായി, നമ്മൾ ഇന്ന് കാണുന്ന പഞ്ചഭൂതം. അങ്ങനെ ഈ തന്മാത്രങ്ങൾ അഞ്ചെണ്ണം കൂടിച്ചേർന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന പഴയ പണ്ഡിതന്മാരുടെ ഒരു ശൈലി കഥ ആണ് ഈ പഞ്ചീകരണം എന്നുള്ളത്. സാംഖ്യന്മാരാണ് തന്മാത്രകളെക്കുറിച്ച് പറയുന്നത്, തന്മാത്രകളിൽ നിന്ന് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നത് സാംഖ്യന്മാരാണ്. സാംഖ്യന്മാര് തന്മാത്രകളെന്ന് പറയും, ന്യായവൈശേഷികന്മാര് അതിനെ അണുക്കളെന്ന് പറയും. ആണ് അതിന്റെ വ്യത്യാസം. ന്യായികന്മാരും വൈശേഷികന്മാരും അവരതിനിട്ടിരിക്കുന്ന പേര് അണുക്കളെന്നാണ്. ഇവര് പറയുന്ന അണുക്കൾക്ക് ഇന്ന് പറയുന്ന അണുക്കളുമായിട്ടൊരു ബന്ധമില്ല. മനുഷ്യ ഫിസിക്സിൽ പഠിക്കുന്ന ആറ്റംസുമായിട്ടതിന് ഒരു യാതൊരു ബന്ധമില്ല. കാരണം ഒരു കഥയിലെ അണുക്കളാണ്, ആറ്റവും അതുമായിട്ടൊരു ബന്ധമില്ല. തന്മാത്രയുമായിട്ടും ഇന്നത്തെ മൂലകങ്ങൾക്കൊരു ബന്ധമില്ല, അത് കഥയിലുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം കൂടെ ഇന്നും ഇതൊക്കെ പഠിച്ചിട്ട് ഇതൊക്കെ പണ്ടേ മനുഷ്യർ പഠിച്ചാണെന്നൊക്കെ പറയുന്നതൊക്കെ പരമാബദ്ധമാണ്. അവർക്കിതൊന്നും അറിയില്ലായിരുന്നു. പരമാണു എന്തെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. അറിവിന്റെ ബാല്യദശ. പരമാണു എന്നവർ പറഞ്ഞ് ചെറിയൊരു അംശം എന്നുള്ള അർത്ഥത്തിലാണ്, പൊടി പൊടി എന്നുള്ള അർത്ഥത്തിലാണ് അവർ പരമാണു എന്ന് പറഞ്ഞത്. അല്ല, ഇന്നത്തെ ആറ്റം എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇല്ലായിരുന്നു. അതൊക്കെ അതിസൂക്ഷ്മമായ മുതൽ എന്താണ് ഈ അതിസ്ഥൂലമായതെല്ലാം ഉണ്ടായിരിക്കുന്നത്? അതിസൂക്ഷ്മമായ അണുവിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. ആറ്റം എന്ന് പറഞ്ഞാൽ ശരിയല്ല, ആറ്റത്തിൽ നിന്നാണ്, ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടായത്, ഇതെല്ലാം ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിയാണ്. പരമാണു എന്ന് പറഞ്ഞാൽ എവിടെ പറഞ്ഞിരിക്കുന്നു? പരമാണു എന്ന് എവിടെ പറഞ്ഞിരിക്കുന്നു? എവിടെ പറഞ്ഞിരിക്കുന്നു പരമാണു എന്ന്? എവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത്. തർക്കത്തിൽ പറഞ്ഞിരുന്ന പരമാണു എന്ന് പറയുന്നതും ഇന്ന് പറയുന്ന ഇന്ന് മോഡേൺ സയൻസിൽ പറയുന്ന പരമാണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ലയനമൊക്കെ തൂടി കൂടി പോയിട്ടുണ്ട്. പരമാണു നിത്യം പരമാണു നിത്യം പരമാണു നിത്യം എന്നൊക്കെ പറയുന്നത് പഴയ മനുഷ്യന്റെ അറിവുകൾ, നമ്മളതിനെ പരിഹസിക്കുകയല്ല, അതിന്റെ പരിമിതിയെ കുറിച്ച് പറയണം. അന്നും 2000 വർഷമൊക്കെ മുമ്പ് എന്താ മനുഷ്യൻ ചിന്തിക്കുന്നത്? ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, പണ്ട് മാത്രമാണ്. പഠിക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ലേ, പഠിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോഴും പഠിപ്പിക്കും. അവനെന്താ കുഴപ്പം? പഴയ ശാസ്ത്രം നിങ്ങൾ പഠിക്കണോ അതൊക്കെ പഠിപ്പിക്കാം, അവനെന്താ കുഴപ്പം? പക്ഷെ പഠിപ്പിക്കുമ്പോ ഇതുകൂടെ അറിഞ്ഞിരിക്കണം എന്താണ് ഇന്നത്തെ പരമാണു. അത് ഈ ആ പുസ്തകത്തിൽ പറയുന്ന പരമാണുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല, അന്നത്തെ മനുഷ്യർ ഇതിന്റെ അടുത്തുപോലും എത്തിയിട്ടില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള യാതൊരു ശേഷിയും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ മനസ്സിലാകണം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇന്റലക്ച്വൽ പ്രാക്ടീസ് ഇന്റലക്ച്വൽ മാൾ പ്രാക്ടീസ് ആയി അങ്ങനെ ആയി അത് വരാൻ പാട്. ഇന്നതാണ് ഓരോ സ്വാമിമാരെ കിടന്ന് തള്ളലോട് തള്ളലാണ്. ശിവഗിരിയിലെ സ്വാമിമാരെങ്കിലും ഭാവിയിലെങ്കിലും തള്ളാതിരിക്കും. നാട്ടിലുള്ള സ്വാമിമാരെ കിടന്ന് തള്ളിക്കോട്ടെ. പലരും പറയും എന്തുകൊണ്ട് അവർ ഇതൊക്കെ പറയുന്നത്? അതൊന്നുമല്ല, നിങ്ങൾ ഇതിനെ കുറിച്ച് സ്വയം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കെല്ലാം പറഞ്ഞു തരേണ്ടി വരുന്നത്. എല്ലാം പറഞ്ഞു തരണം. സ്പോൺ ഫീഡിങ്. അതായത് അവര് സയൻസ് പഠിച്ചവര് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവര് പറയുമ്പോ അവര് സയൻസല്ല പറയുന്നത്, അവരുടെ വിശ്വാസമാണ്. അതാണ് പ്രശ്നം. അവരുടെ വിശ്വാസങ്ങളെ പറയണം. ഇപ്പൊ സയൻസ് പഠിച്ചവന് വിശ്വാസം പാടില്ല എന്നില്ല, മനസ്സിലായോ? സയൻസ് പഠിച്ചവൻ സയൻസാണ് പറയണമെങ്കിൽ അവൻ കറക്റ്റ് സയൻസ് എന്ന് പറയും. പക്ഷെ സയൻസ് പഠിച്ചവൻ ചിലപ്പോ എന്ത് പറയും? വിശ്വാസമെന്ന് പറയും. അവന്റെ വിശ്വാസങ്ങൾ പറയുമ്പോൾ ഇവിടെ കുട്ടിച്ചാത്തലും മാടനും മറതിയും എല്ലാം വരും, മനസ്സിലായോ? ഇവിടെ ഒരുത്തരുണ്ടല്ലോ, എന്താണ് നമ്മുടെ ISRO ചെയർമാനായിരുന്നു സോമനാഥൻ. ഈ സോമനാഥൻ എന്ന് പറയുന്നത് ഇയാള് ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഇയാള് പറയുന്നത് മുഴുവൻ സയൻസാണ്. നല്ല അയാളുടെ വിശ്വാസം പറയുകയാണ്. പക്ഷെ ഒരു സയന്റിസ്റ്റ് വിശ്വാസം പറയുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. എന്താണ് ഇയാള് പറയുന്നത്? സയൻസാണ്. ഇതാണ് കുഴപ്പം. അപ്പൊ സയൻസ് പഠിച്ചവൻ ചിലപ്പോൾ സംസാരിക്കുന്നവന്റെ വിശ്വാസമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ സയൻസായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് അവന്റെ വിശ്വാസമായിട്ട് തന്നെ എടുക്കണം, മനസ്സിലായോ? അയാള് പറയണം എന്താണ്? ഈ എല്ലാ സയൻസും വേദത്തിലുണ്ടെന്ന് അയാള് പറഞ്ഞാണ്. വേദത്തിലാണ് എല്ലാ സയൻസും ഉണ്ടെന്ന്. ഇയാൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും വേദത്തിൽ എല്ലാ സയൻസും ഉണ്ടെന്ന്? അതയാളുടെ വിശ്വാസം. അത് നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ല. അത് അയാളുടെ വിശ്വാസം, അതായിക്കോട്ടെ. പക്ഷെ വേദത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് സയൻസ് അല്ല ഉള്ളത്, വേദത്തിലുള്ള വിശ്വാസമാണ്. അത് വേർതിരിച്ചറിയണം. വേദത്തിന് ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. വേദത്തിനകത്ത് ഒരു സയൻസും ഒരു മണ്ണാകട്ടയില്ല. എന്തുകൊണ്ടില്ല? അന്നത്തെ ആ കാലഘട്ടത്തില് സയൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ അവർ പറയും? അന്നുണ്ടായിരുന്ന അവരുടെ ഭാവനകൾ, സങ്കല്പങ്ങൾ, മാജിക്കൽ തിങ്കിങ്, അവരുടെ ഇമാജിനേഷൻസ്, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ കൽപ്പനകൾ. അതൊക്കെ വിശ്വാസമാണ്. ജാതി വ്യവസ്ഥ, എല്ലാ കാര്യങ്ങളും. അതിന്റെ അകത്ത് ഒരിക്കലും സയൻസ് ഇല്ല. പക്ഷെ സയൻസ് പഠിച്ചവർ പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കും അതാണ് സയൻസ്. അതുകൊണ്ട് ഇതൊക്കെ തിരിച്ച് വേർതിരിച്ചറിയുന്നു. അടുത്ത സാഖ്യന്മാരിൽ നിന്ന് ഈ ആശയം അത് ഇങ്ങോട്ടെടുത്തു. ശങ്കരാചാര്യർ പഞ്ചീകരണം എന്ന വാക്കും മാത്രം എടുത്ത് പ്രയോഗിച്ചു, വിശദീകരണമില്ല. എന്നാൽ ത്രിവൽക്കരണം എന്ന് അതിന് വിശദീകരണമുണ്ട്. ഇക്കാലത്ത് വന്ന ശിഷ്യന്മാർ എന്ത് ചെയ്യൂ, മാത്രകൾ തന്മാത്രകളോട് ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കിയെടുത്തു. ഭൗതിക സാഹചര്യങ്ങളും മനസ്സിലാവും. പഞ്ചീകരണം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ശങ്കരാചാര്യന്റെ പേരില്. അതിന് സുരേശ്വരാചാര്യരുടെ വാർത്തയും അതും ഇതും ഒക്കെ ഉണ്ട്, വലിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. വലിയ പ്രസിദ്ധി നേടിയ പുസ്തകമാണ്. അപ്പൊ ഈ പഞ്ചീകരണം എന്ന് പറയുന്ന പുസ്തകം പിൽക്കാലത്ത് ആരോ എഴുതിയാണ്? ഏതോ ശങ്കരാചാര്യന്മാർ ഭാഷ എഴുതിയ, ശങ്കരാചാര്യ എഴുതിയല്ല. അപ്പോ ഇങ്ങനെയുള്ള ചില പുസ്തകങ്ങൾ പ്രചാരത്തിലിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് ശങ്കരാചാര്യർ എഴുതിയാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുക. ശങ്കരാചാര്യ എഴുതിയല്ല. എന്തുകൊണ്ട് ശങ്കരാചാര്യ എഴുതിയല്ല? ഭാഷ്യത്തിൽ ശങ്കരാചാര്യ പഞ്ചീകരണത്തെ വിശദീകരിക്കുന്നില്ല. പഞ്ചീകരണം എന്ന് പറയുന്ന ഒരു വാക്ക് അത് പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും നടത്തി ചെറിയ ഒരു ബുക്കില് കുറച്ച് വരികളാണ് പഞ്ചീകരണം എന്ന് പറഞ്ഞ് ശങ്കരാചാര്യ എഴുതിയത്. വ്യാഖ്യാനം എഴുതിയത് വലിയൊരു ഗ്രന്ഥമാണ്. അപ്പൊ ശങ്കരാചാര്യര് ഭാഷ്യത്തിൽ പഞ്ചീകരണത്തെ കുറിച്ച് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു പഞ്ചീകരണം എന്നുള്ള ആശയം ശങ്കരാചാര്യർക്കുണ്ടെങ്കിൽ അത് വിശദീകരിക്കാമായിരുന്നു. അതേസമയം ത്രിപുരത്കരണത്തെ ഒരുപാട് വിശദീകരിക്കും. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ പേരിൽ പിൽക്കാലത്ത് എഴുതി പഠിപ്പിച്ച ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ആത്മബോധം, വിവേക ചൂടാമണി, തത്വബോധം, ശതശ്രോഗി, അങ്ങനെ കുറെ സാധനങ്ങളൊന്ന് ശങ്കരാചാര്യ എഴുതിയാണ്. പിൽക്കാലത്ത് വന്ന ശങ്കരാചാര്യന്മാര് എഴുതിയാണ്. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു. അതിന് ശങ്കരാചാര്യ എന്തുകൊണ്ടാണ് ശങ്കരാചാര്യ എഴുതിയല്ല എന്ന് പറയുന്നു? ഭാഷ്യത്തിലെ ആശയങ്ങൾക്ക് വിരുദ്ധമായ പല കാര്യങ്ങളും ഇതിനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലെന്ന് പറയുന്നത്. ഭാഷ്യത്തിലെ ആശയത്തിനോട് ഒത്തുപോവണമെങ്കിൽ ആണെങ്കിൽ നമുക്കത് ശങ്കരാചാര്യ എഴുതിയെന്ന് പറയാം. ഇനി ശങ്കരാചാര്യ എഴുതി അല്ലെങ്കിൽ ഭാഷ്യത്തിൽ എഴുതുന്ന ആശയങ്ങൾക്ക് വിരുദ്ധമായാണ് പറയണമെങ്കിൽ അത് ശങ്കരാചാര്യ എഴുതിയല്ല. അതുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ശങ്കരാചാര്യ പത്ത് 600 പുസ്തകങ്ങൾ ശങ്കരാചാര്യ പേരില്, സ്തോത്രം, ചെറിയ ചെറിയ ചെറിയ ഏതാനും സെന്റൻസുകളുള്ള ഓരോ ഗ്രന്ഥങ്ങളൊക്കെ. ഈ ശിവാനന്ദ ലഹരി എഴുതിയില്ല. ശിവാനന്ദ ലഹരി ഒരു ലഹരി, ശങ്കരാചാര്യക്ക് ഒരു ലഹരി, സൗന്ദര്യ ലഹരി, ഇതെല്ലാം തന്നെ. അതായത് ഭാഷ്യത്തിൽ ഉള്ള ആശയത്തിന് വിരുദ്ധമായി സൗന്ദര്യ ലഹരി എന്ന് പറയുന്നത് എന്താണോ, ഒരു ദേവി, ആ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനകളാണ്. ഇങ്ങനെ കാലം മുതൽ തല വരെ വർണ്ണിക്കുക, തല മുതൽ കാലം വരെ വർണ്ണിക്കുക, ശരീര അവയവങ്ങളെയൊക്കെ അങ്ങോട്ട് വർണ്ണിക്കുകയാണ് ശങ്കരാചാര്യര്. അത് ചെയ്യേണ്ട കാര്യം എന്തോന്ന്, ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ഭാഷ്യത്തിൽ വരുന്നില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ശങ്കരാചാര്യർ പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീകളുടെ അവയവങ്ങളെ വർണ്ണിക്കുന്നത്? അപ്പോ അതിന് പിന്നെ ഇവര് തന്ത്രമാണ്, താന്ത്രികമായ രീതിയിലാണ്. തന്ത്രം എന്ന് പറയുന്ന ഒരു ആഭാസത്തരമാണ്, അതിലാണ് ഈ വർണ്ണന. അതിനെ പറയുന്നത് എന്താണ്, അത് സ്ത്രീയെ സ്ത്രീയായി കാണാൻ അമ്മയെന്ന് കണ്ടിട്ട് വർണ്ണിക്കുന്നതെന്നാണ്. അപ്പൊ അമ്മയെന്ന് കണ്ടിട്ട് ആരെങ്കിലും അമ്മയുടെ സ്ഥാനങ്ങളെ വർണ്ണിക്കും, അതങ്ങനെ ആരെങ്കിലും ചെയ്യും? അതിന് ചെയ്യേണ്ട ആവശ്യമൊന്നും. അരക്കെട്ടിനെ വർണ്ണിക്കും. അമ്മയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരാ വർണ്ണിക്കുന്നു പറയുന്നതിന് ഒരു കോമൺ സെൻസ്. ഇതൊക്കെ താന്ത്രികമായ രീതിയിൽ പഴയകാലം ആസക്തിയോട് കൂടിയുള്ള വർണ്ണന. ഇതിനുള്ള കാമാസക്തി ആ ഒരു വാസന കൊണ്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നതില് അത് ന്യായീകരിക്കാൻ വേണ്ടി ഇതൊക്കെ പറയും. അധികം ഞാനത് പ്രത്യേകിച്ച്. പിന്നെ ഇതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ്, ഇതൊക്കെ വ്യാഖ്യാനിച്ചാലേ പൂർണ്ണമാവുമെന്ന് പറഞ്ഞ് എല്ലാവരും കാര്യം കിടന്ന് വ്യാഖ്യാനിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല. പഴയകാലത്ത് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്, ഇതൊക്കെ വ്യാഖ്യാനിക്കണമെന്ന് തോന്നി വ്യാഖ്യാനിച്ചോട്ടെ. അപ്പോ ഇന്ന് മനുഷ്യൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്തിനാ? അതിന്റെ ആവശ്യമില്ല. പിന്നെ അതിനോട് ഒരാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ആകാം, വേണ്ടെന്നും പറയുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് അങ്ങോട്ടൊക്കെയാണ്, മനുഷ്യന് അങ്ങനെയുള്ള വർണ്ണനകളൊക്കെ സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ ആകാം, വേണ്ടാന്ന് പറയുന്നില്ല. ശങ്കരാചാര്യന്റെ തടി കൊണ്ട് ഇടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അടുത്തത്, ഇങ്ങനെ പിൽക്കാല ശിഷ്യന്മാർ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടാക്കി എടുത്തു. ഭൗതിക സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ സിദ്ധാന്തത്തിന് ഇക്കാലത്ത് യാതൊരു പ്രസക്തിയുമില്ല. ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് ഇന്ന് വ്യക്തമായ ധാരണകളുണ്ട്. മൂലകങ്ങൾ ചേർന്നതാണ്, നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം ഉണ്ടായിരിക്കുന്നു. മേശ പൃഥ്വീ തത്വം എന്ന് പറഞ്ഞാൽ എല്ലാം കാർബൺ തുടങ്ങിയ മൂലകങ്ങളാണ്. ജലമെന്നാൽ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നതാണ്. വേദാന്തികൾ തലമുറ തലമുറ, അതായത് പഴയകാലത്ത് പറഞ്ഞ എന്താണ് ചതുർധാംശം ഒറ്റ വരിയില് സർവ ഫിസിക്സ് എഴുതി വെച്ചു, പഞ്ചീകരണം മൊത്തം എഴുതി വെച്ചു. അത് എഴുതിയാണ് ഒരു ശ്ലോകം എഴുതേണ്ട ആവശ്യമുണ്ട്, എങ്ങനെ ഈ ഇതെല്ലാം ഉണ്ടായിന്ന് എഴുതിയിരിക്കും. ഒറ്റ ശ്ലോകം ഇതുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇതുകൊണ്ടും മതിയോ ഇത്? ഈ എങ്ങനെ ഈ ഇതൊക്കെ ഉണ്ടായി എന്ന് പറയുന്നത്? അതൊക്കെ ഇവരെല്ലാരും പഴയ പാരമ്പര്യമായ ശാസ്ത്രത്തെ പറയുകയല്ലേ നമ്മളിപ്പോ അതല്ലേ പഠിക്കുന്നത്? അതല്ലേ പഠിക്കുന്നത്? അത് ആത്മബോധത്തിൽ ഏതാണ് ഇതിനകത്ത്? ആത്മബോധത്തിലേക്ക് ഒന്നുമല്ല, ഏതാണ് ശരി, ഏതാണ് ഉള്ളത്? ഇതെല്ലാം കൽപ്പനകളല്ലേ, എല്ലാം മനുഷ്യന്റെ ഭാവനകൾ മാത്രമല്ലേ. ആത്മബോധത്തിൽ ഏതാണോ ഉള്ളതെന്ന്, ഈ ആത്മാവെന്ന് പറയുന്ന ഒന്നുള്ളതാണോ, അത് ആദ്യം അതിന്റെ തീരുമാനം വരട്ടെ. അത് ആദ്യം തീരുമാനിക്കട്ടെ. ഇപ്പൊ പേടിക്കുന്ന എന്താ? ആത്മാവിനെ കുറിച്ച് പറയാൻ എന്താ പേടിയാവും? പേടിയായിരുന്നു ഒരു കാലത്ത്. ആത്മാവില്ല ദൈവമില്ല എന്ന് പറയുന്നത് സമൂഹത്തിന് വലിയ ഭീഷണിയുണ്ട്. ആ സമൂഹത്തിൽ പറയില്ല, ഭീഷണിപ്പെടുത്തുന്നവരിടയ്ക്ക് പോയി പറയരുത്. എന്താ പറയാൻ പോകുന്നു? ഭീഷണിപ്പെടുത്തുന്ന ഇടയ്ക്ക് പോയി അത് പറഞ്ഞിട്ട് ദക്ഷിണം വാങ്ങിക്കും. അപ്പൊ അതൊക്കെ മനുഷ്യന്റെ എന്താണോ, അങ്ങനെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്റെ തത്വചിന്തയുടെ ഒരു ഭാഗം. തത്വചിന്തയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നു. തത്വചിന്തയുടെ ഭാഗമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഉണ്ടെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. തത്വചിന്തയിൽ അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? എവിടെ അതില്ലെന്നാ പറയുന്നത്? ഭൗതിക പ്രപഞ്ചത്തിൽ എന്നല്ലോ പറഞ്ഞു, മായാപ്രപഞ്ചമായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ്. ആധുനികമായ സയൻസിൽ അതില്ലെന്നാ പറയുന്നത്, അല്ല തത്വചിന്തയില്ലെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആധുനിക സയൻസിൽ ഇല്ലാത്ത ഒരു കാര്യം തത്വചിന്തയ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നു, ഇതായി ഈ പറയുന്നത്. അപ്പൊ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സയൻസിൽ അതില്ല, തത്വചിന്തയിലുണ്ട്. ഈ ബോധം നോക്കുകയാണ്, ഇതാ പറയുന്നത്. ബ്രഹ്മത്തിന്റെ കഥയും അങ്ങനെയൊക്കെ തന്നെ. അപ്പോ ഒരു സ്ഥലത്ത് അതുണ്ട്, വേറെ സ്ഥലത്ത് ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ആൾക്കാരുടെ പോയി പറയുന്നത് സയൻസ് അല്ലല്ലോ, സയൻസ് പഠിപ്പിക്കാനാ പോകുന്നു. നിങ്ങൾ പോകുന്നത് തത്വചിന്ത പഠിപ്പിക്കാനാണ്. അവിടെ ഉണ്ടെന്ന് പറയുന്നതിന് എന്താ ദോഷം? അവിടെ ഉണ്ടെന്ന് പറയുന്നതിന് ദോഷമൊന്നുമില്ല. പറയുമ്പം എന്ത് വേണം? അങ്ങനെ ഉള്ളിലെ ബോധം വേണം. ഇതെന്താ പറയുന്നത്? ഞാൻ ഈ പറയുന്നത് അതാണ്. നമ്മൾ തത്വചിന്തയിലുണ്ടെന്നല്ലേ പറയുന്നത്? തത്വചിന്തയില്ലെന്ന് പറഞ്ഞാൽ വഞ്ചനല്ലോ. തത്വചിന്തയിൽ അതില്ല എന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ്, മനസ്സിലായോ? ഭഗവത്ഗീതയിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ വഞ്ചനയാണ്. ഖുറാനിലോ ബൈബിളിലോ ദൈവമില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ വഞ്ചനയാണ്. വേദത്തിൽ ദേവന്മാരില്ലെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണ്. ഉപനിഷത്തുകളിൽ ആത്മാവില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ വഞ്ചനയാണ്. അതിനകത്ത് ഇതൊക്കെ ഉള്ളത് അപ്പൊ എന്താണ് വഞ്ചന, എന്താണ് വഞ്ചന അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. തത്വവിദ്യയാണോ ശരി അതോ സയൻസ് ആണോ ശരി, അതോ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് ശരി, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ശരി. നമുക്കിപ്പോ മറ്റുള്ളവരുടെ ശരി നമുക്ക് നിശ്ചയിക്കാൻ പറ്റും. നമ്മളെങ്ങനെയാ നിശ്ചയിക്കുന്നത്? ഇയാളുടെ ശരി ഇന്നതാണ്, ഇയാളുടെ ശരി ഇന്നതൊക്കെ നമ്മളെങ്ങനെ നിശ്ചയിക്കും? അത് അവരവരുടെ ശരി, അവരവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ ശരി. ഇതൊക്കെ നിശ്ചയിക്കുക നമ്മളാരെങ്കിലും ഏൽപ്പിച്ചിരിക്കുന്ന ഇവിടെ നീരൊക്കെ നിശ്ചയിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റ്. അതൊന്നും മറ്റുള്ളവരുടെ ശരിയും തെറ്റും നിശ്ചയിക്കേണ്ട നമ്മുടെ ജോലി, നമുക്ക് നിശ്ചയിക്കാനും പറ്റും. ഓരോരുത്തരും എന്താണോ ശരിയെന്ന് വിചാരിക്കുന്ന അവർക്ക് ശരി. സ്വാഭാവികമായിട്ട് സയൻസ് പുരോഗമിക്കുന്ന കാലഘട്ടത്തില് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവേരിയിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യം ചെയ്തേക്കാം. പുതിയ തലമുറ വരുന്നത് ഇന്നലെ ജന്മദിന സമയം ചോദിച്ചതാണ്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തില് ഒരു 10-25 വർഷം കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള പ്രഭാഷണം കേൾക്കാനോ ഇത് കേൾക്കാനോ ആളുകാർക്കില്ല. പക്ഷെ നമ്മുടെ ഇവിടെ സന്യാസിമാരുടെ ദൗത്യം എന്താണ്? എന്താണ് പൊതുജനങ്ങളോട് പറയേണ്ടത്? ഇതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്? ഏത് ഭാഗത്തിനാണ് നമ്മൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകേണ്ടത്? എന്നാലും 25 കൊല്ലം കഴിയുമ്പോ ഞാൻ കാണത്തില്ല, അപ്പോഴുള്ളവരുടെ ഉത്തരവാദിത്വവും ഭാരവും എനിക്ക് ഇപ്പോഴെടുക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോഴുള്ളവരുടെ കാര്യമാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോഴുള്ളവരുടെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും ലോകത്തിൽ ഒരുപാട് മൂഢന്മാരായ ആൾക്കാരുണ്ട്. അവരെ മുമ്പ് പോയി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം, അവർ ചോദ്യമൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ വളർന്നു വരുന്ന തലമുറയും ഇപ്പോഴും മിക്സായിട്ടാ വരുന്നു. കുറെ പേർക്ക് ഇതിനെ അംഗീകരിക്കും, കുറെ പേർക്ക് ഇതിനെ അല്ല, അത് പള്ളിയല്ല, ഇവിടത്തെ ആൾക്കാരുടെ കാര്യമല്ലേ ചോദിക്കുന്നത്. ഇവിടെ ഉള്ളവർ പള്ളിയിൽ പോകുന്നില്ല. അപ്പൊ ഇവിടെ ഉള്ളവരുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു തലമുറയുണ്ട്, അവരോട് ഇതൊക്കെ പറയുക. ഇന്നിപ്പോ ഉള്ളതുണ്ട്, അങ്ങനെ ഇല്ലാത്തവരടുത്ത് നമ്മൾ പറയാൻ പോകരുത്. അങ്ങനെ അവരുടെ മുമ്പ് ഒന്നും പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇത് വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന എന്താണ് ഇപ്പോ നിങ്ങളിപ്പോ ഗുരുധർമ്മ പ്രജന സഭ അല്ലെങ്കിൽ പരിഷത്ത്, അവിടെ നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആൾക്കാരെ പഠിപ്പിക്കാൻ പോകുന്നു. കുറെ തലാരച്ച വയസ്സന്മാരും കുറെ അമ്മൂമ്മമാരും അവിടെ വന്നിരിക്കും. അവരോട് ഇതെല്ലാം വേറെ എന്ത് പറയാനാ? ഇതല്ല നമ്മുടെ ഓഡിയൻസ്. യുവാക്കൾ എത്രയൊരു ഇത് കേൾക്കാം? ആരും വരത്തില്ല, അവർക്കൊന്നും സമയമില്ല, അവരെന്തെങ്കിലും തൊഴിലൊക്കെ ഏർപ്പെട്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പറയുന്ന അവരിത് കേൾക്കാനാ വരുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കണം, അതിനെന്താ കുഴപ്പം? പിന്നെ കാലം മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുംതോറും സ്വാഭാവികമായിട്ടും ഇതിന്റെ ഓഡിയൻസ് കുറഞ്ഞു തന്നെ വരും. അങ്ങനെ ഓഡിയൻസ് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് പറയാൻ ഒരുപാട് വിഷയങ്ങൾ. എന്താണ് വിഷയങ്ങൾ? ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പറഞ്ഞില്ലേ. പേഴ്സണാലിറ്റി ഡീറ്റെയിൽസ് പറഞ്ഞു, പിന്നെ എന്താണ് ഇന്നത്തെ കാലത്ത് എന്താണ് സോഷ്യൽ സയൻസ് ഉണ്ട്, എത്തിക്സ് ഉണ്ട്, മൊറാലിറ്റി ഉണ്ട്, മറ്റ് നിരവധി വിഷയങ്ങളുണ്ട് സമൂഹത്തിന് മനുഷ്യർ. അങ്ങനെ ഒരൊറ്റ സബ്ജക്ട് മതിയല്ലോ സാഹോദര്യം. ഈ ഒരു കാര്യം തന്നെ പറയാനുണ്ടോ? ഗുരു എന്തെല്ലാം കാര്യം പറഞ്ഞിരിക്കുന്നു. സാമൂഹ്യ നീതിയെ കുറിച്ച് സംസാരിക്കാം, മനുഷ്യന്റെ തുല്യതയെ കുറിച്ച് സംസാരിക്കാം, അങ്ങനെ എന്തെല്ലാം മനുഷ്യന്റെ അന്ധവിശ്വാസങ്ങൾക്ക് എതിരായി സംസാരിക്കാം, എത്രയോ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അതെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, എല്ലാ വിഷയങ്ങളും ഗുരു തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ട വിഷയം. അപ്പോ മനുഷ്യന്റെ സമൂഹത്തിലുള്ള മനുഷ്യന്റെ പരസ്പരം മനുഷ്യര് സഹവർത്തൃത്വത്തിൽ ജീവിക്കേണ്ട ആവശ്യകതയും സംഘർഷമില്ലാതെ ജീവിക്കേണ്ട ഇത്തരം കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ധാരാളം സംസാരിക്കാറുണ്ട്, ജനങ്ങളൊക്കെ ബോധിപ്പിക്കാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ സ്വാമിമാരൊക്കെ കൌൺസിലിംഗ് ആയിരിക്കും അവരുടെ ജോലി. എന്ന് വെച്ചാൽ ഒരു കുടുംബം, ആ കുടുംബത്തിലെ അച്ഛനും അമ്മ മക്കളെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക, അതിനുവേണ്ടി അവർക്കൊക്കെ വേണ്ട കൌൺസിലിംഗ് കൊടുക്കുക. ഇന്ന് അച്ഛന്മാരൊക്കെ ചെയ്യുന്ന അതാണ്. അതേ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെട്ട് ജനങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം മനുഷ്യൻ നേടേണ്ടി വരും. കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഫീൽഡാണ് ഇന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ സൂര്യൻ എന്നൊരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ. ആര്? സൂര്യൻ. അദ്ദേഹം ഇപ്പം ജീവിത നിർവഹണത്തിന് വർഷമായോണ്ട് കൗൺസിലിംഗിന്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് കൗൺസിലിംഗ്. വലിയ പ്രതിസന്ധിയായി ജീവിതം, ഒരു വലിയ വെളുത്തിരിവിലായി ചെയ്യാം. അത് പഠിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോ അത് നല്ലതാണല്ലോ. ഇപ്പൊ കുടുംബം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചുള്ള പഴയ സങ്കല്പങ്ങളൊക്കെ പോയി ഇന്ന് മനുഷ്യരുടെ സംഘർഷങ്ങളിൽ ലഘൂകരിച്ച് എവിടെ ജീവിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ അടുത്ത ദിവസമേ ഇന്നലെ ഒരു പയ്യൻ വൈകുന്നേരം 10:38 വയസ്സുണ്ട്. ലഹരിക്ക് അടിമയായിരുന്നു എല്ലാ ദിവസവും എപ്പോഴും. പക്ഷെ ഇവിടെ വളരെ ആദർശമായിട്ട് വന്നു. ഒരു ദിവസം ഒരു ഞാനൊരു 4 പിന്നെ സംസാരിച്ചു. എന്റെ ശക്തിയല്ല, അവരുടെ അമ്മയ്ക്ക് വലിയ സങ്കടമാണ്. അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെ ബ്രാഹ്മണ ഫാമിലിയിൽ പെട്ടായിരുന്നു. ധ്യാനമൊക്കെ അങ്ങനെ ചെയ്യുകയോ ചെയ്തു. ഇവരും ധ്യാനമൊക്കെ ചെയ്തു. ഒരു വലിയ വിശ്വാസമാണ്. ഈ നമ്മുടെ പുറത്തുകാരൻ ആണ് അവരുടെ വീട്. ബാംഗ്ലൂർ സെറ്റിലില്ല. ഇവന് IT ഫീൽഡിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഇവന് എല്ലാ ദിവസവും ഗഞ്ചാവ് അല്ലാതെ സംഗതിയോട് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ സ്ത്രീക്ക് അമ്മയ്ക്ക് എന്തോ അസുഖം വന്നപ്പോ ഇവൻ എന്ത് ചെയ്തു? ഇവൻ നട്ടു വളർത്തിയ ഗഞ്ചാവ് തന്നെ അരച്ച് ജ്യൂസ് ആക്കിയിട്ട് ഈ സ്ത്രീക്ക് കൊടുത്തു. അവിടെ ക്യാൻസർ മാറിയെന്നാണ് അവരെ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു ഞാനൊരു 4-5 സംസാരിച്ചു. എന്തോ അവൻ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് ഒരു ദിവസം അവൻ സ്വപ്നം കണ്ടിട്ട് ആരോ വന്ന് അവനോട് ഉപദേശം നീ ഇനി ഉപയോഗിക്കണ്ട. അവൻ സ്വയം ഇപ്പം നിർത്തിയിട്ട് ഇപ്പം നാച്ചുറലായിട്ട് അവന്റെ അവനൊരു അപ്ഡേഷൻ കിട്ടി, അല്ലെങ്കിൽ പുതിയൊരു ജോലി കൂടെ തരപ്പെട്ട് കിട്ടി, സമ്പൂർണ്ണ വിമുക്തനായി. അപ്പം നമ്മള് ഉപദേശം കൊടുത്തിട്ടല്ല, പക്ഷെ ഗ്രാജുവലായിട്ട് അങ്ങനെ ഒരാൾക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ശരിക്കും മനസ്സിലെ മുത്തേരി കിട്ടുകയാണ്. സ്വയം തിരിച്ചറിയാൻ കഴിയുന്നു. ഇപ്പൊ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സംഭവം അതൊരു ശരിയാണ് എന്ന് പറയാം. അവനാരെങ്കിലും എന്താണ് ഒരടിക്റ്റായ ഒരാള്, അഡിക്ഷൻ ഉള്ള ഒരാളിന് പലരും അഡിക്റ്റായി പോയവർ ജീവിതത്തിൽ പെട്ടെന്ന് മാറുന്നു കാണുന്നുണ്ട്. പെട്ടെന്ന് അവർക്ക് ഒരു മാറ്റം കഴിക്കുന്നു. അതായത് അഡിക്റ്റായി പോയി കഴിഞ്ഞാ അങ്ങനെ കൊണ്ട് നിർത്താൻ പറ്റും. നിർത്തി കഴിഞ്ഞാൽ ഹലൂസിനേഷൻ ഉണ്ട്. അപ്പൊ അതിന് മെഡിസിൻ കഴിക്കാൻ. അപ്പോ അതൊക്കെ ഉണ്ടാവും. അപ്പോ അഡിക്റ്റായി കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ മാറത്തില്ല. പിന്നെ നമ്മള് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് അതൊരു ഉത്തേജനം കിട്ടും. നമ്മള് ഒരു മോറൽ സപ്പോർട്ട് ആരെങ്കിലുമൊക്കെ നമ്മൾ പറയുകയാണ്, അവനെ പ്രോത്സാഹിപ്പിക്കണം വഴിക്ക് പോകാൻ. ഒരു മോറൽ സപ്പോർട്ടാണ്, അതേസമയം മെഡിസിനും വേണ്ടി വരും. അതുകൊണ്ട് അത്തരം രംഗങ്ങളിലൊക്കെ സ്വാമിമാർക്ക് സംസാരിക്കാമല്ലോ. മറ്റുള്ളവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ കാര്യങ്ങളിലൊക്കെ ഒരു കൗൺസിലേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കും. പക്ഷെ അത് വളരെ അപകടം പിടിച്ചതുമാണ്. വളരെ അപകടം പിടിച്ചതാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പോലെ. സ്വാമിമാർക്കത് പറ്റിയൊരു പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു പണിയാണ്. എന്തെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വ്യക്തിപരമായി സംസാരിക്കും. വ്യക്തിപരമായി സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ കൂടുതൽ അവരുമായിട്ട് ഇഴുകിച്ചേരും. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പരസ്പരം അറ്റാക്ഷൻ ഉണ്ടാവും, വേർപിരിയാൻ വയ്യാത്ത രീതിയിലാവും. അസല സ്ത്രീകളൊക്കെയാണ് കുറച്ച് മാനസിക പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് ഈ സ്വാമിയുടെ തോളിൽ തന്നെ ഇരിക്കും. ജീവിതത്തിലൊരിക്കലും പോകാൻ ഒരു മാറ്റമില്ല. ഇത് കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ അതൊക്കെ പ്രശ്നങ്ങളായി മാറും. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും, കാരണം ഈ ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മാനസികമായ അടുപ്പം വരും. ആ അടുപ്പം കൂടി കൂടി കൂടി വന്നിട്ട് എന്ത് ചെയ്യും, വളരെ വൈകാരികമായ അവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്വാമിമാരുടെ തോളിലിരിക്കും. നേരത്തെ പറഞ്ഞ സംഭവത്തിന് പകുതി കള്ളവും പറഞ്ഞത് മറ്റേ സ്വാമിയുടെ പറഞ്ഞപ്പോഴാണ് മുഴുവൻ വ്യക്തമായത്. അതുകൊണ്ട് പറയുന്നെങ്കിൽ മുഴുവൻ പറയും, ഒന്ന് ഒളിച്ചു പറയുന്നത് എന്നോട് പറയുന്നെങ്കിൽ മൊത്തം പറയണം. അതിന്റെ മറ്റൊന്നുകൂടെ കേട്ടപ്പോഴാ എനിക്ക് അതിന്റെ ഫുള്ള് മനസ്സിലായി. അപ്പൊ അത്രയല്ല, അതിന് ബാക്കി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായത്. അതുപോലെ കാര്യങ്ങളെ മുഴുവൻ മനസ്സിലാക്കി പറയും. അപ്പൊ ഈ കൗൺസിലിംഗ് എന്ന് പറയുന്നതിന് ഇങ്ങനെ എന്താണ് ഇപ്പൊ പറയാൻ വന്നത്? കൗൺസിലിംഗ് അല്ല, ഒരു ഫാമിലിയില്ല, 14 പ്ലസ് ടു പോകാൻ പഠിക്കാൻ പോകും, കോട്ടയത്തുനിന്ന് വന്നാ. അപ്പൊ അവൻ ആ പെണ്ണിന്റെ വീട്ടില് അച്ഛനും അമ്മയും ഇളയ സഹോദരി കുട്ടികളുണ്ട്. അറിയാതെ ഒരു 4-5 ദിവസം ഒരു രണ്ടു കുട്ടികളുടെ അച്ഛൻ ഈ പെണ്ണിനെ ഫോണിൽ കൂടെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് കയറി വെച്ചു. ഇതൊക്കെ ഇന്ന് നമ്മൾ മൊബൈൽ എടുത്ത് വന്നാൽ 100 കണക്കിന് കേട്ടോ. അതിന് ഇതൊരു വലിയ സംഭവം ഒന്നും ഇല്ല. നമുക്ക് ഇത് പറയാനൊന്നുമില്ല, ഇത് മൊബൈൽ നോക്കിയാൽ മതി. ഇഷ്ടം പോലെ ഉണ്ട്, നമ്മളതങ്ങനെ തള്ളിക്കളയുന്നതാണ്. വായിച്ച സമയം കളയാറ് ഇവിടെ വന്ന് ആ പെണ്ണെ ആരോടും പറഞ്ഞില്ല, രക്ഷകർത്താരോടും പറഞ്ഞില്ല. അപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഞാൻ വേറൊരാളെ കൊണ്ട് കൗൺസിൽ ഏൽപ്പിച്ചിട്ട് ആ പുള്ളിക്കാരിക്ക് എന്താ പറഞ്ഞ ശരിക്കും പ്രൊമോഷൻ. പിന്നെ ഒരിക്കലും ആ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലേ ഇന്ന് എല്ലാ സ്കൂളുകളിലും കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് തുറന്ന് പറയാം. സ്കൂളിൽ പഠിക്കുകയാണെങ്കിൽ സ്കൂളിൽ കൗൺസിലിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാ സ്കൂളുകളിലും പുറത്തുനിന്ന് ആൾക്കാർ അതിനുവേണ്ടിട്ട് ഈ സംവിധാനമുള്ളത്. അത് ഇവിടെ നമ്മളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. അവര് ചോദിക്കും, അവര് പുറത്തെടുക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒളിച്ചു വെക്കാൻ പറ്റും. അതിനൊക്കെ ഇന്ന് സംവിധാനമുണ്ട്. അതുകൊണ്ട് സന്യാസിമാർക്ക് ഇടപെടേണ്ട രംഗങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ വളരെ സൂക്ഷിച്ചു വേണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് എന്തിനു ഇനി പ്രൊഫഷണലായിട്ടുള്ള പിന്നെ എന്താണ് സ്വാമിമാർക്ക് പറ്റിയ പണിയെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഈ സ്വാമിമാർക്ക് കൗൺസിലിംഗ് ചെയ്യാം, പക്ഷെ സ്വാമിമാര് ആണുങ്ങളെ കൗൺസിലിംഗ് ചെയ്യണം, പെണ്ണുങ്ങളെ കൗൺസിലിംഗ് ചെയ്യാൻ പോലും എങ്ങനെ അത് കൗൺസിലിംഗിന്റെ രീതി പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ല. അത് കൗൺസിലേഴ്സ് അറിയാം നമ്മൾ എങ്ങനെയാണ്. ഡിറ്റാച്ച്മെന്റ് അല്ല, കൗൺസിലിംഗിന്റെ മെത്തേഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണമെന്ന് അവർക്കറിയാൻ പറ്റും. പക്ഷെ സ്ത്രീകളെ കൗൺസിൽ ചെയ്യാൻ പാടില്ല, പുരുഷന്മാരെ കൗൺസിൽ ചെയ്യുക, സ്ത്രീകളെ വേറെ ആൾക്കാരെ വിട്ടു കൊടുക്കും. അവരോട് ചേർന്ന് നിന്ന് സംസാരിച്ചെങ്കിൽ അവരുടെ ഉള്ളിലെ സാധനം മുഴുവൻ പുറത്തു വരുത്താൻ പറ്റും. അങ്ങനെയാ. എന്തായാലും അതിനൊക്കെ എന്ത് വേണം, സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. എന്റെ പ്രത്യേക ക്ലാസ് അത് പോട്ടെ. അതുകൊണ്ട് സന്യാസിക്ക് പിന്നെ സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ എന്ന് പറയുന്ന ഇത്തരം സ്ഥാപനങ്ങളൊക്കെ നോക്കിയെടുത്ത് തന്നെ അവരുടെ ജോലി. അഡ്മിനിസ്ട്രേഷൻ തന്നെ സന്യാസിമാർ ഈ സ്ഥാപനങ്ങളിൽ നിന്നു പോകണ്ടേ? അപ്പൊ ഈ സ്ഥാപനങ്ങളിൽ ഇതിന്റെ എന്താണ് ഇത്, ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇതിന് റവന്യൂ ജനറേറ്റ് ചെയ്യുക, ഇതിന്റെ മെയിന്റനൻസ്, ഇതിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ സന്യാസിമാർക്ക് ചെയ്യാൻ ഒരുപാടുണ്ടല്ലോ ഭാവിയിൽ. അത് സന്യാസിമാരുടെ ജോലിയേക്ക്. ഇതിന് പണം ഉണ്ടാക്കണ്ടേ? ഇത് നടത്തിക്കൊണ്ടു പോകണ്ടേ? ഇതിന് പെയിന്റ് അടിക്കണം, റിപ്പയർ ചെയ്യണം, ഇതൊക്കെ പിന്നെ ആര് ചെയ്യും? അപ്പൊ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സന്യാസിമാരുടെ ജോലി ഇതൊക്കെ ഒരു പ്രധാന ജോലിയാണ്. ആശുപത്രി ഉണ്ടെങ്കിൽ അത് നടത്തണ്ടേ? അതൊക്കെ സന്യാസിമാരുടെ ജോലി. പിന്നെ അദ്വൈതികൾ വേദാന്തികൾ തലമുറ തലമുറയായിട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കുട്ടിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. പഴയകാലത്ത് എഴുതി വെച്ചത് പഠിപ്പിക്കുന്ന ഒരു ബാധ്യതയായി മാറുകയും ചെയ്യും. ആകാശം എന്ന് പറയുന്നത് തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് ഏത് ശാസ്ത്രം പഠിച്ചാലും ശരി, പഴയ ശാസ്ത്രങ്ങൾ ഒന്നിനോട് ഒരു ബാധ്യത വെച്ച് പഠിക്കാൻ പാടില്ല. ഇത് ചിലർക്ക് ബാധ്യതയാണ്. ഇതൊക്കെ ശരിയാണെന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം ഈ കാവ്യത്തോടത്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോഴത്തരങ്ങളൊക്കെ ശരിയാണെന്ന് പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ധാരണ പലരുടെയും മനസ്സിലുണ്ട്. മനസ്സിലായി? അപ്പൊ ചിലപ്പോൾ സ്വന്തം മനസ്സിലും സംശയം തോന്നി, ഇതൊക്കെ ശരിയാകുമോ? സംശയം തോന്നിയാലും ആ സംശയത്തെ മാറ്റി വെച്ചിട്ട് ഇതാണ് പരമാർത്ഥമായ സത്യമെന്ന് ഇത് ഇങ്ങനെ പറയുന്നത് നമ്മുടെ എന്താണ് ഒരു വലിയ കടമയാണ്, കടപ്പാടാണെന്ന് ഇത് കുറച്ച് പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് സത്യമാണെന്ന് നമുക്കത് തോന്നുകയും ചെയ്യും. അത് ഒരിക്കൽ ബാലകൃഷ്ണൻ നായർ സാർ ഇവിടെ വെച്ചാണ് എന്നോട് എന്താണ്, ഞാൻ ഒരു ദിവസം സാറിന് മുറിയിലേക്ക് കയറിച്ചിരുന്നു. സാർ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് സാർ പറയണം എന്നുവെച്ചാ ഈ പറയുന്ന കാര്യങ്ങളിൽ സാറിന് എന്തോ സംശയം ഉണ്ടായിരിക്കും. എന്നോട് പറയണം ഈ പറയുന്ന കാര്യം നമ്മൾ ഉറപ്പിച്ചങ്ങ് പറയണം. പെട്ടെന്ന് ഇങ്ങനെയാണ് എന്നോട് പറയുന്നത്, പറയുന്ന കാര്യം നമ്മളങ്ങ് ഉറപ്പിച്ച് പറയണം. എന്താണ്? എല്ലാം ബോധം തന്നെ, ബോധമല്ലാതെ മറ്റൊന്നുമില്ല, അഖണ്ഡ ബോധം. ഇതൊക്കെ നമ്മളങ്ങ് തറപ്പിച്ച് പറയണം. തറപ്പിച്ച് പറയണമെന്ന് പറഞ്ഞാൽ എന്താണ്? എന്തോ സാറിന്റെ മനസ്സിൽ സംശയമുണ്ട്. അപ്പോ ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചപ്പോ നമ്മളിതൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കണമെന്നാണ് മനസ്സിലായത്. ജീവിതം ഇങ്ങനെയായി. നമ്മൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അന്ധമായ ബാധ്യതയിൽ ഇതൊക്കെ പറയേണ്ടതാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നു പറയാം, ശരിയല്ലെങ്കിൽ നമുക്ക് പറയാതിരിക്കാം. ശരിയല്ല എന്ന് പറയണമെന്നില്ല, ഉണ്ടാതിരിക്കാം എന്നോ. പക്ഷെ അന്ധമായ ബാധ്യത, നമ്മള് സ്വാമിമാരൊക്കെ ഇത് ചെയ്തില്ലെങ്കിൽ ആര് ചെയ്യും? ചെല്ല് കരുതുന്നതാണ്. എന്താണ് ഇപ്പൊ പലരും പറയും, അമ്പലങ്ങള്, പൂജകള്, ആഘോഷങ്ങള്, കുംഭമേള, മറ്റത് മറിച്ചത്, വേദങ്ങള്, ഭഗവത്ഗീത, മറ്റത് മറിച്ചത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ജോലിയാണ് എന്ന് ചിലർക്ക് ദൃഢമായി വിശ്വസിക്കുകയാണ്. ഇത് സംരക്ഷിക്കുക നമ്മുടെ ജോലിയാണ്. എന്തിനാ നമ്മളിതൊക്കെ സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല. പിന്നെ എന്താണ്? നമ്മുടെ കർത്തവ്യമാണ്. ഇത്തരം ഒരു ശാസ്ത്രീയമായ ഒരു കർത്തവ്യ ബോധത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ കരുതി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ കാവ്യം കൊടുത്ത് ഇറങ്ങിപ്പോയില്ലേ? ചിലർ പറയുന്ന എങ്ങനെയാണ്, എന്തായാലും കാവ്യൊക്കെ ധരിച്ച് ഇങ്ങനെ ഇറങ്ങില്ലേ? ഇനി നമുക്ക് ഇതൊക്കെ തന്നെ സംരക്ഷിക്കണം. അല്ല, ഇനിയിപ്പോ ഇല്ല, മൂക്ക് കുളിച്ചാല് ഈശ്വരനെ കാണാതെ കണ്ടു തന്നെ പറയാതെ അതിന്റെ ആവശ്യം ഇല്ല. നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങള് അന്ധമായ കടപ്പാടിന്റെ പേരിൽ ഒന്നും പറയേണ്ട കാര്യവും സംരക്ഷിക്കാൻ നടക്കേണ്ട കാര്യവും ഒന്നുമില്ല. ഗീതാസുരാജ് കുംഭമേള ഗീതാസുരാജിന്റെ ഒരു പുസ്തകം, അതിനകത്ത് സിദ്ധർ പാടലെന്ന് പറഞ്ഞു, പാമ്പാട്ട് സിദ്ധർ കുണ്ടലിനി പാട്ട്, അതിന്റെ കുറിച്ച് പ്രത്യേക അതിന്റെ ഒരു പുനർവിചിന്തനം എന്ന പുസ്തകം. ഞാൻ അതിനകത്ത് നോക്കിയപ്പോൾ പാമ്പാട്ട് സിദ്ധർ മൂന്ന് പാടല് ആദ്യത്തെ മൂന്ന് സ്റ്റാൻസ് വെച്ചിട്ടുണ്ട്. നാലാമത്തെ സ്റ്റാൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് മാറിപ്പോയി, ഇടയ്ക്കാട്ട് സിദ്ധരുടെ പാടലാണ് അവർ വെച്ചിരിക്കുന്നത്. ഞാനപ്പോ അത് എറണാകുളത്തുകാരൻ അവർ വിളിച്ച് പറഞ്ഞു, അപ്പൊ അവർ നോക്കാന്ന് പറഞ്ഞു. വൈകാരികമായ കാര്യങ്ങളെ കാണുന്നു. അതെ, ഇടയ്ക്കാട്ട് സിദ്ധരുടെ പാടൽ സ്വാമി അത് തുമ്പി തുമ്പി എന്ന് പറയാണ്. അല്ലൽ മേലെ ഇല്ല എന്ത് തുമ്പി പറ എന്ന് പറയാ, അങ്ങനെ തുമ്പി പറ തുമ്പി പാമ്പ് മറ്റേ പാമ്പ് എന്നല്ലേ പറയുന്നുണ്ടാക്കുന്നത്. അപ്പൊ അത് പോലും ആ ഒരു ഇത്ര സ്ഥൂലമായ കാര്യം കൂടെ ശ്രദ്ധിക്കാതെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ഈ കുംഭമേളയൊക്കെ ഒരിക്കെ പോയി അവിടെ പോയി ചെന്നിറങ്ങി ഇവിടുന്ന് പ്രളയത്തിൽ പോയി അവിടെ ഇറങ്ങി ഈ ഒരു വേളമൊക്കെ ഉണ്ട്. എന്താണ് ഈ ഇതിലൊക്കെ അങ്ങനെ മനസ്സ് മയങ്ങിയിട്ട് എന്തോ അർത്ഥം സംഭവിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു പോരുന്നല്ലാതെ ശരിക്കും അവിടെ താമസിച്ച് എന്താണ് ഈ കുംഭമേളയിൽ നടക്കുന്ന ബിസിനസ് എന്നൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് അതൊന്നും പറയാൻ തോന്നത്തില്ല. അത് വെറൊരു ബിസിനസ് മാത്രമാണ്. മേള എന്ന് വെച്ചാൽ എന്താണ്? ഉത്സവം. ഉത്സവം എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. ഉത്സവം എന്ന് പറഞ്ഞ ബിസിനസ്സാണ്. അവിടെ നടക്കുന്ന വെറും ബിസിനസ്സാണ്. അതിനപ്പുറം അതിനകത്ത് യാതൊന്നുമില്ല. അത് പഴയ കാലത്ത് ഇന്നത്തെ പോലെ ബിസിനസ് സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അവരുടെ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ മേളകൾ സംഘടിപ്പിച്ചത്. എല്ലാ സ്ഥലങ്ങളിലും ഈ മേളകളിലാണ് ഇപ്പൊ തന്നെ എന്താണ് ഇവിടെ തന്നെ എന്താണ് തീർത്ഥാടനം വരുന്നത്. പഴയതിന്റെ ഒരു ചെറിയ കുറെ ആൾക്കാർ അവരുടെ സാധനം കൊണ്ട് വിൽക്കാൻ വരുന്നില്ലേ? എന്നുവെച്ചാ കുറെ ആൾക്കാർ കൂടുന്നിടത്ത് ഇവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുക. ഇപ്പൊ ഹിന്ദുമത സമ്മേളനം ഉണ്ടാവും അവിടെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ കാച്ചിന് ചേന ചേമ്പ് ഒക്കെ ആൾക്കാർ സൂക്ഷിച്ചു വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. എല്ലാം ഉണ്ട്. ഇരുമ്പ് സാധനങ്ങൾ, പണി ആശാരിമാര് പണിയുന്ന സാധനങ്ങൾ, മൂശാരിമാരുടെ അവരുടെ സാധനങ്ങൾ എല്ലാം കൊണ്ടുവന്നിട്ട് വിൽക്കുകയാണ്. അപ്പോ മേളകളെന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മനുഷ്യരുടെ ഈ ക്രയവിക്രയത്തിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് കുംഭമേള എന്ന് പറയുന്നത്. അതിന് അപ്പുറം അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ ഈ പോകുന്ന ആൾക്കാർ ഇതൊന്നും കാണാതെ അവിടെ ചെന്നിട്ട് മയങ്ങി പോവുകയാണ്. എന്തോ അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒന്ന് രണ്ട് തുണി നടക്കുന്ന തെറുക്കന്മാരെ കാണുമ്പോൾ ഇവർക്ക് എന്തോ വലിയ സിദ്ധന്മാരാണ്. അതും ഒരു സ്ത്രീ എഴുതിയിരിക്കണം. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒരാൾ ഇങ്ങനെ വരുന്നു. തുണിയില്ല, കുറച്ച് കഴിയുമ്പോൾ തുണിയുണ്ട്. പിന്നെ നോക്കിയ തുണിയില്ല, തുണിയുണ്ട്. മാറി മാറി വരികയാണെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അയാളുടെ തുണി കാണും, പിന്നെ കാണുമ്പോൾ തുണി കാണത്തില്ല. ഇവരുടെ വിഭ്രാന്തിയാണ്. ഈ തുണി കാണി കാണാതിരിക്കുന്ന എന്തെന്നറിയാമോ? തുണി കാണി കാണാതിരിക്കുന്ന അവിടെ മഞ്ഞാണ്, നല്ല മൂടൽ മഞ്ഞാണ്. മൂടൽ മഞ്ഞ് വരുമ്പോ ഇവർക്കൊന്നും തുണിയാണ്. മൂടൽ മഞ്ഞ് നീങ്ങുമ്പോ നല്ല ശരിയായ രൂപം കാണും. ഞാൻ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് തുണി കാണുന്നുണ്ട്. അതൊരു വിഭ്രാന്തിയിലല്ലേ മനുഷ്യർ? വിഭ്രാന്തി ഉള്ളവരെ കൂടുതൽ വിഭ്രാന്തിയാക്കുകയാണ്. ശരിക്കും ഇപ്പോഴും നടക്കുന്ന കച്ചവടം തന്നെ എത്ര എത്ര ലക്ഷം കോടി രൂപയുടെ ബിസിനസ് അവിടെ നടന്നെന്നാണ് പറയുന്നത്. അത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ നേരത്തെയുള്ളു. അവിടെയും കച്ചവടം തന്നെ. അവിടെയും നടക്കുന്ന ഈ കാരണം അവിടെ പോയി നടത്തുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലാണ്. അപ്പൊ മുസ്ലിങ്ങളെ ഇതിനെ സ്വാധീനം ചെയ്യുകയാണ്. എന്താണ് അവര് പറയുന്നത്? ഞാക്ക് പറഞ്ഞ പോലെ നാരങ്ങ ഉള്ളതെങ്കിലും വിൽക്കാറുള്ളൂ അവിടെ. അവരതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അവരത് ഏതെങ്കിലും അവർക്കറിയാം കച്ചവടം നടക്കും. ആ അതെ തന്നെ. കച്ചവടം നടത്തുന്നിടത്ത് അവര് കൊണ്ടുവന്ന് കച്ചവടം നടത്തി. പൈസ ഉണ്ടാവും, അതാണ് നടക്കുന്നത്. അപ്പൊ മേളയെന്ന് പറയുന്നത് കച്ചവടമാണ്. ഇതൊക്കെ ബെനിഫിറ്റ്. പക്ഷെ ഇന്ന് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്തായിരിക്കും? അത്രയേ ഉള്ളൂ അത്. അങ്ങനെ ശരി, ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദഃ പൂർണ്ണമഃ.